കഴിഞ്ഞ ദിവസം നമ്മൾ നാല് വർണ്ണങ്ങളാണ് പുതുതായിട്ട്, അതായത് അക്ഷരസമാമ്പ്രായത്തിലില്ലാത്ത അനുസ്വാരം, വിസർഗം, ജിഹ്വാമൂലിയം, ഉപത്മാനീയം, അങ്ങനെ നാല് വർണ്ണങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് അക്ഷരസമാമ്പ്രായത്തിൽ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നേതാണ് അകുഹ വിസർജനീയന കണ്ഠ. എന്ത് പഠിച്ചു ആ എന്ന് പറഞ്ഞാൽ ആയുടെ എല്ലാ ഭേദങ്ങളും, കു എന്ന് പറഞ്ഞാൽ കവർക്കമാണ്, പിന്നെ ഹ വിസർജനീയം എന്ന് വെച്ചാൽ വിസർഗം. അപ്പോ ഇവിടെ പറഞ്ഞു വിസർഗത്തിന്റെ സ്ഥാനം കണ്ഠമാണ്. അപ്പൊ വിസർഗം ഏതെന്ന് അറിയണ്ടേ? അതിനുവേണ്ടിട്ടാണ് നമ്മൾ ഇന്നലെ അവസാനത്തെ ഭാഗം ആദ്യം പഠിച്ചത്. അങ്ങനെ അം അഹ ഇത്യജ പരവും അനുസ്വാര വിസർഗവും. കാരണം അവിടെ പറയുന്ന ആ വിസർഗം എന്താണെന്ന് മനസ്സിലാക്കിയാല് ഇവിടെ പറയുന്ന ഇതെന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവിടെ ലഘുസിദ്ധാന്തം വഴി കൊടുത്തിരിക്കുന്ന ക്രമം വിട്ടിട്ട് നമ്മൾ മാറി പഠിച്ചത്. ഇവിടെ വിസർഗം അറിയാമെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയി അത് പഠിക്കേണ്ട ആവശ്യമില്ല. വിസർഗം നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് അത് അക്ഷരസമാമനായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദ്യം അതിനെ പ്രത്യേകം പഠിക്കണം. എന്താണ് വിസർഗം? അകാരത്തിന്റെ പരത്തിൽ ചിരിക്കുന്ന ഒന്നാണ് വിസർഗം. അപ്പൊ അത് മനസ്സിലായി. എന്നിട്ട് ഇവിടെ വരുമ്പോ നോക്കുക എന്താണ് അകുഹ വിസർജനീയന കണ്ട വിസർഗം. മനസ്സിലായി വ്യക്തമായി. അപ്പൊ ഇതിനു മുമ്പ് തന്നെ അത് അറിഞ്ഞിരിക്കണം. എല്ലാ സ്ഥാനം കണ്ഠമാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വർണ്ണങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കി തരികയാണ്. വർണ്ണങ്ങൾക്ക് ഓരോ വർണ്ണങ്ങൾക്കും ഓരോ സ്ഥാനമുണ്ട്. അത് മനസ്സിലാക്കുക. ഇവിടെ ആസ്യം, സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആസ്യമാണ്. ആസ്യം എന്ന് പറഞ്ഞാൽ ആസ്യേ ഭവം, ആസ്യത്തിൽ വായിൽ ഉള്ള സ്ഥാനങ്ങൾ. അതിന് ഭാഷ്യകാരം പറയും, ഓഷ്ടാത് പ്രഭൃതി പ്രാക് കാക്കല്ലകാത് ആസ്യം. ഓഷ്ടം എന്ന് വെച്ചാൽ ചുണ്ട്, ചുണ്ടിൽ നിന്ന് പിന്നിലേക്ക് പോയി കാക്കലകം എന്ന് പറയുന്ന ഈ കഴുത്തിൽ പൊങ്ങിയിരിക്കുന്ന ഭാഗം. ഇതിനു മുമ്പ് വരെയുള്ള ഭാഗങ്ങളെല്ലാം പറയും ആസ്യം. ഉള്ളിൽ വായിക്കകത്താണ് ആസ്യസ്ഥാനങ്ങൾ ആണ് ഇവിടെ ഇപ്പൊ ആദ്യം പറയുന്നത്. അതിലൊന്നാണ് കണ്ഠം. ജിഹ്വാ മൂലസ്തു കുപ്രോക്ത. പാണിനിയുടെ ശിക്ഷയിൽ പറയുന്നത് കവർഗത്തിന്റെ സ്ഥാനം ജിഹ്വാ മൂലം എന്നാണ്. അതിനിവിടെ കണ്ഠമെന്നാക്കി. കാരണം ഇവിടെ ഇപ്പൊ ഇത് പറയുന്നത് നമുക്ക് പറഞ്ഞു, ഇത് സവർണങ്ങളെ, സമാന ജാതിയിലുള്ള വർണ്ണങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആവശ്യമുള്ളതുമാണ്. അപ്പൊ അവിടെ ജിഹ്വാ മൂലം എന്ന് പറഞ്ഞാലും നമ്മൾ കണ്ഠമെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതില് ഈ വിസർഗത്തെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വിസർഗത്തിന്റെ സ്ഥാനം, വിസർഗത്തിന്റെ സ്ഥാനം കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എല്ലായിടത്തും ഇങ്ങനെ അല്ല. അതും പാണിനി ശിക്ഷയിൽ പറയും, അയോഗവാഹ വിജ്ഞേയ ആശ്രയസ്ഥാന ഭാഗിന. അയോഗവാഹങ്ങൾ എന്ന് പറയുന്നത് ഈ അക്ഷരസമാമ്പ്രായത്തിൽ വരാത്ത വർണ്ണങ്ങൾ. ഏതൊക്കെയാണത്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച നാലെണ്ണം, അനുസ്വാരം, വിസർഗം, ജിഹ്വാമൂലിയം, ഉപത്മാനീയം. കൂടാതെ യമം എന്ന് പറയുന്ന ഒരു വർണ്ണമുണ്ട്, അതിവിടെ വരുന്നതല്ല. അത് സിദ്ധാന്തമതി പഠിക്കുമ്പോൾ അവിടെ വരും. വേദത്തിൽ വരുന്ന വർണ്ണമാണ്. അപ്പോൾ ഇത്രയും വർണ്ണങ്ങൾ അല്ലെ അയോഗഭാഗങ്ങളെന്ന് പറയും. വിദ്യതേ യോഗോ യേശാം, ഏതിനാണോ വർണ്ണസമാനായത്തിൽ പ്രവേശം കിട്ടാത്തത് അതാണ് അയോഗഭാഗങ്ങൾ. അത് ഇതിന്റെ സ്ഥാനം എങ്ങനെ മനസ്സിലാക്കണം? ആശ്രയസ്ഥാന ഭാഗന, ഇത് വേറെ ഏതെങ്കിലും ഒരു വർണ്ണത്തിനോട് കൂടി ചേർത്ത് വെച്ചിരിക്കത്തുള്ളൂ. ഏത് വർണ്ണത്തിനോടുകൂടി ചേർത്ത് വെച്ചിരിക്കുന്നു അതാണ് അതിൻ്റെ ആശ്രയം. ആ ആശ്രയത്തിന്റെ സ്ഥാനമായിരിക്കും അതിൻ്റെ ഈ സ്ഥാനം എന്ന് മനസ്സിലാക്കുന്നു. അതിൽ പിന്നെ വിശേഷിച്ച് പറയും, അനുസ്വാര യമാനാംച നാസികാസ്ഥാനം ഉച്ചതേ. പ്രത്യേകം പറയാം, അല്ല അനുസ്വാരത്തെ സംബന്ധിച്ചിടത്തോളം നാസികയാണ് സ്ഥാനം. എവിടെ പോയാലും യമം, ഞാൻ പറഞ്ഞുള്ള വേദത്തിൽ ഉപയോഗിക്കുന്ന വർണ്ണങ്ങളുടെ അതിൻ്റെ സ്ഥാനം നാസികയാണ്. അനുസ്വാര യമാനാംച, അനുസ്വാരത്തെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥാനം അത് അയോഗവാഹങ്ങളിൽ പെടുന്നുണ്ടെങ്കിൽ അവന് വിശേഷ നിയമം പറഞ്ഞാണ് അനുസ്വാരത്തിന്റെ സ്ഥാനം മാസികന്നെ. ഇപ്പൊ അം ഇം ഉം ഉമ്മ നിലവിച്ചിരിക്കുന്നു, എല്ലായിടത്തും നാസികന്റെ സ്ഥാനം എന്നുവെച്ചാൽ ആശ്രയസ്ഥാനമല്ല എന്നർത്ഥം. പക്ഷെ വിസർഗത്തെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ്? രാമഹ, അകാരത്തോടുകൂടി ചേർപ്പിച്ചിരിക്കുമ്പോൾ രാമഹ. കവിഹി, ഇകാരത്തോടുകൂടി ചേർത്ത് വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഇഹി എന്നാ വെച്ചിരിക്കുന്നു. ഉകാരത്തോടുകൂടി ചേർത്ത് വെച്ചിരിക്കുമ്പോൾ എന്തോരും ഗുരുഹു ഉഹു ഏ ഹരേ ഹേ ഓ ഗുരോഹോ ഐ വരുമ്പോ പ്രരൈഹി ഔ വരുമ്പോ ദ്യൗഹു. ഇവിടെയെല്ലാം ഹാ എന്നല്ല നമ്മൾ ഉച്ചരിക്കുന്നു, സാധാരണ വിസർഗത്ത് വെച്ചിരിക്കുന്നതിൽ വ്യത്യാസം വരുന്നുണ്ട്. അവിടെ എങ്ങനെ ഉച്ചരിക്കുന്നു? ഈയോട് ചേർത്ത് വെച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇഹി എന്ന് ഉച്ചരിക്കും. കവിഹി ഊവിനോട് ചേർത്ത് വെച്ചിരിക്കുമ്പോൾ ഗുരുഹു അങ്ങനെ ഉച്ചരിക്കും. അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? വിസർഗം വേറൊരു വർണ്ണത്തോട് ചേർന്നാ വരുന്നത്. കവിഹി എന്നിടത്ത് ഉകാരത്തോട് ചേർന്നു വന്നു, ഗുരു എന്നിടത്ത് ഉകാരത്തോട് ചേർന്നു വന്നു. അപ്പൊ അതെല്ലാം എന്താണ്? ഈ വിസർഗത്തിന്റെ ആശ്രയങ്ങളെന്ന് പറയാം അതിനെയൊക്കെ, അതിന് മുമ്പ് വരുന്ന വർണ്ണങ്ങൾ. അപ്പൊ അവിടെ വിസർഗത്തിന്റെ സ്ഥാനം എന്തായിരിക്കും? ആശ്രയത്തിന്റെ സ്ഥാനം തന്നെ. ഈയുടെ സ്ഥാനം പറയും താലു, അവിടെ വിസർഗത്തിന്റെ സ്ഥാനം താലു തന്നെ. ഈ പറയുന്നതല്ല, കണ്ഠമല്ല. ഊവിന്റെ സ്ഥാനം ഇനി നമ്മൾ പഠിക്കും, ഓഷ്ടം. അവിടെ വിസർഗത്തിന്റെ സ്ഥാനം ഓഷ്ടമാണ്, ഓഷ്ടവ് എന്ന് പറയും. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ചുണ്ട് രണ്ടാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും വിസർഗത്തിന്റെ സ്ഥാനം മാറും. അത് നമ്മൾ ഇത് ജനറലായിട്ടൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. നമുക്കിത് സന്ധി ചെയ്യുന്നിടത്തും ഒന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല, മുമ്പോട്ട് പഠിച്ചു പോകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ നമ്മളത് കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു സാമാന്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ജിഹ്വാമോനിയും ഉപത്മാനിയും നോക്കുക, കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അതിന്റെ മുമ്പിലാണ് വരുന്നത് ഉപത്മാനിയും. വിസർഗം എന്ന് പറയുന്നത് അതിന്റെ മുമ്പിലുള്ള വർണ്ണത്തോടായിരിക്കും അതിന്റെ ചേർച്ച. ജിഹ്വാമൂലിയും ഉപത്മാനിയും അതിന്റെ പരത്തിൽ വരുന്ന അതിനോടാണ് അതിന്റെ ചേർച്ച വരുന്നത്. എഴുതി കാണിച്ചിട്ടുണ്ട്, ആ ഇത് തന്നെ സർക്കിളിനെ മുറിച്ച് ചേർത്തിരിക്കുന്നു. അത് നമ്മൾ സാധാരണ മലയാളത്തിലും ഉപയോഗിക്കാറുണ്ട്, അധപതനം. അധപതനം മലയാളത്തിൽ ഉപയോഗിക്കുന്നു. അധ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വിസർഗമാണ്. ആ വിസർഗത്തിന്റെ സ്ഥാനത്ത് ഉപത്മാനിയും വരാം. എന്തുകൊണ്ട്? പരത്തിൽ പായിരിക്കുന്നു ശേഷം. അപ്പൊ പായ്ക്ക് മുമ്പ് വരുന്ന ഉപത്മാനീയ അതിന്റെ സ്ഥാനം എന്താണോ പറഞ്ഞു, ആശ്രയസ്ഥാന ഭാഗിന, അതിന്റെ ആശ്രയമായി വരുന്ന ഏതാണ്? പായുടെ സ്ഥാനം. അതിനെ നമ്മൾ പഠിക്കും. തപഫലം മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് അത്. തപഫലം, തപ അവിടെ ഒരു വിസർഗമാണ്. അത് കഴിഞ്ഞിട്ട് പാ കഴിഞ്ഞ് വരുന്ന പാഭ, അത് വരുന്നു തപഫലം. അവിടെ എന്ത് വരുന്നു? ആ ഭായോട് ചേർന്ന് വരും ഉപത്മാനീയം, അടുത്ത വിസർഗ സദൃശമായി എഴുതുന്നു. അതിന്റെ സ്ഥാനമായിരിക്കും അതിന്റെ സ്ഥാനം, ഏതിന്റെ ഭായുടെ സ്ഥാനമായിരിക്കും. ഭൂപത്മാനിയാനാം ഓഷ്ടു എന്ന് പറയും, അതിനായിരിക്കും ഉപത്മാനീയത്തിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ ജിഹ്വാമൂല്യം, മനക്ലേശം എന്ന് പറയുന്നു, മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് മനക്ലേശം. മനഃ അവിടെ വിസർഗമാണ്, അവിടെ ഉപത്മാനിയും വരാം. ശേഷം പരവും അല്ലെങ്കിൽ ശേഷം വരുന്ന എന്താണ്? കാ. ആ കായുടെ മുമ്പിൽ വരുന്നത് ജിഹ്വാമൂല്യമാണ്. അതിന്റെ നിയമം നമ്മൾ ഇനി പഠിക്കും. ഉപയോഗിക്കാറില്ലെങ്കിൽ നിയമം പഠിക്കും. കായുടെ സ്ഥാനം വരും. ഇവിടെ പറഞ്ഞല്ലോ അകുഹ വിസർജനീയാന കണ്ഠ, അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കണ്ഠസ്ഥാനമായിരിക്കും. മനഃഖേദം എന്ന് പറയും, ഖേദം കാക്ക, ഇവിടെ മന തരത്തിലാണ് ഖേദം എന്ന് ഖ. അപ്പൊ ആ ഖായുടെ തൊട്ട് മുമ്പിൽ എന്തു വന്നു? വന്നത് എന്തോ അതിന്റെ പേരാണ് ജിഹ്വാമൂല്യം. ആ ജിഹ്വാമൂല്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ആ ഖായുടെ സ്ഥാനം തന്നെ. മുമ്പ് പറഞ്ഞു കായുടെ മുമ്പിലും ഖായുടെ മുമ്പിലും വരുന്ന ജിഹ്വാമൂല്യമാണ്, പായുടെ മുമ്പിലും ഭായുടെ മുമ്പിലും വരുന്ന ഉപത്മാനീയമാണ്. അപ്പൊ അവയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആശ്രയസ്ഥാനമാണ്. കാക്ക് മുമ്പിൽ വന്നപ്പോൾ ആശ്രയം ക, അതുകൊണ്ട് അതിന്റെ സ്ഥാനം കണ്ഠം. ഖാക്ക് മുമ്പിൽ വന്നപ്പോൾ ആശ്രയം ഖ, അതിന്റെ സ്ഥാനം കണ്ഠം. അതാണ് അയോഗവാഹ വിജ്ഞേയ ആശ്രയസ്ഥാന ഭാഗിന. അയോഗവാഹങ്ങൾക്ക് സ്ഥാനങ്ങൾ ഏതാണെന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ ആശ്രയമായിരിക്കുന്നതിന് സ്ഥാനത്തെ എടുത്തോളണം. പക്ഷെ അനുസ്വാരത്തിന് അങ്ങനെയല്ല. അനുസ്വാര യമാനാംച നാസികാസ്ഥാനം ഉച്ചതി. പിന്നെ ശിക്ഷയിൽ വരുന്നതാണ്. ശിക്ഷ എന്ന് പറയുമ്പോൾ പല ശിക്ഷകളുണ്ട്. പാണിനീയ ശിക്ഷയുണ്ട്, ഓരോ മഹർഷിയുടെ പേരിലും ശിക്ഷയുണ്ട്. പിന്നെ അതുകൂടാതെ ഈ നിയമങ്ങളൊക്കെ പറയുന്നത് പ്രാതിശാഖ്യങ്ങളെന്ന് പറയും. വേദത്തിന്റെ വ്യാകരണ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗം ഗർഭവേദ പ്രാതിശാഖ്യം ഇങ്ങനെയുണ്ട്. അവിടെയും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പൊതുവായി അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോ അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അകാരം കവർഗം ഹ വിസർഗം ഇതിന്റെ എല്ലാ സ്ഥാനം കണ്ഠമാണ്. കണ്ഠ പുല്ലിംഗ ശബ്ദമാണ്, കണ്ഠ എന്ന് പറഞ്ഞു. ഇച്ചു യശാനാം താലു, താലു എന്ന് പറയുന്ന നംസ ലിംഗ ശബ്ദമാണ്. താലു താലുനി താലുവിനി എന്ന് പറയും. ഇത് നമുക്ക് ഉച്ചരിച്ച് നോക്കുമ്പോ നമുക്ക് സാധാരണ അനുഭവപ്പെടുന്ന തന്നെ ഈ സ്ഥാനങ്ങളെന്ന് പറയുന്നു. ആ കുറച്ച് ഉള്ളിൽ നിന്നേ തുടങ്ങണല്ലോ ആ ശബ്ദത്തിന്റെ ഉച്ചാരണം. അപ്പോൾ അതിന്റെ സ്ഥാനം കണ്ഠമാണെന്ന് മനസ്സിലാവും. കണ്ഠത്തിൽ നിന്ന് തുടങ്ങി അത് എവിടെ നിന്നാണോ ശബ്ദം ഇങ്ങോട്ട് വരുന്നത്, വർണ്ണാഭിവ്യക്തി സ്ഥാനം ഹ ക എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ നിന്ന് വരികയാണ് അത് കണ്ഠം. ഈ ചു യ ശ ഇത് എല്ലാം ദ്വന്ദ്വ സമാസം ചെയ്തിരിക്കുകയാണ്. അത് ഞാൻ അറിയാൻ വേണ്ടി പറയണം, നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. അശ്ച കുശ്ച ഹശ്ച വിസർജനീയശ്ച അഗുഹ വിസർജനീയാനാ അഗുഹ വിസർജനീയാഹ തേഷാം അഗുഹ വിസർജനീയാനാം എന്നിങ്ങനെ വിഗ്രഹിക്കും. വിഗ്രഹം കേട്ട് പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതറിഞ്ഞില്ലെങ്കിലും ദോഷമില്ല. ഇശ്ച ചുശ്ച യശ്ച ശശ്ച ഇച്ചു യശാഹ തേഷാം ഇച്ചു യശാനാ താലു. ഈ വർണ്ണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭേദങ്ങളും എടുത്തുകൊണ്ടും ചു എന്ന് പറഞ്ഞാൽ ചവർഗമാണ്, യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് യണു അന്തസ്ഥാഹ കഴിഞ്ഞ ദിവസം പഠിച്ചു. എണ്ണിൽ പെടുന്നതാണ് ഈ യ. പിന്നെ അന്തസ്ഥങ്ങൾ പറയുന്നതിന് ഒരു കാരണം കൂടെയുണ്ട്. കാരണം ഇതിന് കുറച്ച് സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും സ്വഭാവമുണ്ട്, അതുകൊണ്ട് ആണ് ഈക്ക് യാ ആദേശം വരുന്നത്. ഈ സ്വരമല്ല ആദേശം വരുന്ന വ്യഞ്ജനം, കാരണം ഇതിനങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അതിന് അന്തസ്ഥങ്ങളെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചാണ് അന്തസ്ഥാഹ. പിന്നെ ശ, ശലം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച എന്താണ് ശല ഊഷ്മാണഹ എന്ന് പറയുന്നത്. ഊഷ്മാക്കൾ പെടുന്നതാണല്ലോ ശ. ഇത് ഉച്ചരിക്കുമ്പോ ഈ ശല് ഉച്ചരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണോ എന്ന് ചരിച്ചാലും മതി, ശ എന്ന് പറയുമ്പോൾ ആകാരം കൂടെ വരും. അപ്പൊ ഇവിടെ നാക്കിന് മറ്റ് സ്ഥാനങ്ങളുമായിട്ടുള്ള കർഷണം കൂടുതൽ സംഭവിക്കും മറ്റു വർണ്ണങ്ങളെ കാണും. കാരണം ഷ് അങ്ങനെ വരുന്നെങ്കിൽ ശബ്ദം കൂടുതൽ ശക്തിയായിട്ട് പുറത്തേക്ക് വായു പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഇതിന് കർഷകങ്ങൾ എന്നൊരു പേരൂടെ ഉണ്ട്. അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ, ഇവിടെ നമുക്കതിൻ്റെ ആവശ്യം വരത്തില്ല. എവിടെയെങ്കിലും ഈ പേര് കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകാതിരിക്കാം. കർഷകമുള്ളതുകൊണ്ട് ഇതിന് കർഷകം എഴുതി കാണിക്കാമോ? ആൾക്കാർ തെറ്റിച്ചെഴുതിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കർഷകം എന്ന് പറയും. കർഷണം സംഭവിക്കുന്ന അങ്ങനൊരു പേര് കൂടിയുണ്ട്. വരുന്നുണ്ടോ? അല്ല, ആദ്യത്തെ അതാണ് തെറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. കർഷണം ഘോഷാക്ഷരം കർഷകം കർഷകം അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, എന്താണ് കാതയോ മാവസാന സ്പർശാഹ. ഇതിന് വേറൊരു പേരുണ്ട്, സ്ഫോടകം. എഴുതി കാണിച്ച സ്ഫോടകം സ്ഫോടകം സ്ഫോടക വസ്തു എന്നൊക്കെ പറയില്ലേ, ആ പേര് സ്ഫോടകം. എന്തുകൊണ്ടാണ് അതിനങ്ങനെ പേര് വരാൻ കാരണം? ക ച ട ത പ എന്ന് പറയുമ്പോൾ നാക്ക് കൊണ്ട് ഒന്ന് അടച്ചിട്ട് തുറന്നുവിടുന്നു വായുവിനെ. അടച്ചിട്ട് തുറന്നുവിടുന്നതിനാണ് നമ്മൾ പറയുന്നത് സ്ഫോടകം, ബോംബ്. അതുകൊണ്ടാണ് ഇതിന് സ്ഫോടകം ശരിയായിട്ട് എഴുതിയിരിക്കുന്നത്, സ്ഫോടകം എന്ന് പറയുന്നു. ഇതൊരു സ്ഫോടക വസ്തുക്കളാണ്. അങ്ങനെയൊക്കെ പേരുകൾ പലയിടത്തും വരും, കേൾക്കുമ്പോൾ പേടിച്ചു പോരുത്. അതാണ് ഇച്ചു യശാനാം താരു. അവിടെ ഈയുടെ എല്ലാ ഭേദങ്ങളും ചവർഗം യാശ ഇതിനെല്ലാം താലുവാണ് സ്ഥാന. കണ്ഠം ഏതാണെന്ന് നമുക്ക് അറിയാം, അതുപോലെ തന്നെ താലു ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഉച്ചരിച്ചു നോക്കിയാൽ മതി. ച ച എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നാക്ക് എവിടെ ചെന്ന് തൊടുന്നോ അത് തന്നെ താലു, അതിനാണ് താലു എന്ന് പറയുന്നത്. അത് ഉച്ചരിച്ച് നോക്കുക. അപ്പോ എവിടെ അത് തൊടുന്നു അത് താലു എന്ന് മനസ്സിലാക്കും. അതായത് നമ്മുടെ പല്ലിന്റെ മേലുഭാഗത്തായിട്ട് തൊടും. കഷ്ടപ്പെട്ട് തൊടിക്കുകയൊന്നും വേണ്ട, തനി അതങ്ങ് തൊട്ടോളും. എന്ന് പറയുമ്പോൾ പക്ഷെ ഇതിനെല്ലാം ചെറിയ വ്യത്യാസങ്ങൾ വരും. എന്തുകൊണ്ട് പറഞ്ഞല്ലോ, ഈ ച എന്ന് പറയുന്നത് ശരിയായ ഒരു വ്യഞ്ജനമാണ്, പക്ഷെ യാ എന്ന് പറയുന്നതോ അത് മധ്യമമാണ്. ഇനി ശ എന്ന് പറയുന്നതോ നേരത്തെ പറഞ്ഞാൽ അത് കർഷകമാണ്. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് എല്ലാം ഒരുപോലെ തൊട്ട് കഴിഞ്ഞാൽ ഈ ശബ്ദത്തിൽ വ്യത്യാസം വരത്തില്ല. ച പോലെ എല്ലായിടത്തും തൊടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം ചായയായിപ്പോ. ഈ സ്വരമാണ് ആ വ്യത്യാസം. ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു സമാന സ്വഭാവത്തെ എടുത്തുകൊണ്ടാ പറയുന്നു. ഇത് ഈ ഫോണറ്റിക്സ് പഠിക്കുന്നവർക്ക് അവിടെ നിയമങ്ങളൊക്കെ വേറെയാണ്, പുതുതായി പുതിയ ശാസ്ത്രം അനുസരിച്ച് അവിടെ എന്താണ് സ്വരതന്ത്രികൾ ആണ് ശബ്ദ വ്യത്യാസത്തെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയും. അത് വേറെ കാര്യം. അവിടെ എല്ലാം വോക്കൽ കോഡിൽ നിന്നാണ് തുടങ്ങുന്നത്, ശ്വാസം ആളത്തിൽ നിന്ന്. ഇവിടെ വ്യത്യാസം. അത് കുറച്ചുകൂടിയൊക്കെ ശാസ്ത്രം വികസിച്ചുകൊണ്ട് ഇതെല്ലാം കൂടുതൽ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി പറയുന്നതാണ്. അത് ശരിയല്ലെന്ന് പറയാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ കേവലം ഇങ്ങനെ ഉച്ചരിച്ച് നോക്കി പറയുന്നതാണ്. യശാനാം താലു അത് പറയുന്ന റു രഷാണ മൂർധ റുന്ന് വെച്ചാൽ ടവർഗം ഇതിന്റെ എല്ലാം സ്ഥാനം എന്താണ്? മൂർധ. അത് ഷ ട എന്ന് ചിരിക്കുക. ട എന്ന് ചിരിക്കുമ്പം നാവിന്റെ അറ്റം സ്ഥലം കൂടി വളഞ്ഞ് മേലോട്ട് പോകും. അതെങ്ങോട്ട് പോകുന്നു? അതാണ് മൂർധ. അങ്ങനെ മനസ്സിലാക്കുക. അല്ലാതെ തൊട്ട് കാണിക്കണമെങ്കിൽ ഞാൻ വാ തുറന്നിട്ട് എന്റെ കൈയെല്ലാം അങ്ങ് ഉള്ളിലിടേണ്ടി വരും. അതുകൊണ്ട് സ്വയം ഉച്ചരിച്ചു പോകുക. മൂർധ വേദാണ് ട. അപ്പൊ അവിടെ താലൂൽ നിന്നും പിറകിലോട്ട് പോയില്ലേ നാക്ക്, അത് തന്നെ മുഴുത്താവും. ആച്ച ടുസ്ച രസ്ച ഷസ്ച റുട്ടുരഷ ആ തേഷാം റുട്ടുരഷാണ്. അവിടെ റ് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പ്രഥമ ഏകവനം ആന്നാ വരുന്നത്. എങ്ങനെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, പിതൃ മാതൃ ശബ്ദമൊക്കെ എങ്ങനെയാണ്? അത് ഋകാരാന്തം വേണ്ട ആദ്യം ഇങ്ങനെ വരും. പിതാ മാതാ, അതിൽ നിന്ന് കേവലമായ ഋകാരത്തെ എടുത്ത ഒരു പദമാക്കി അതിൽ നിന്ന് രൂപങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും. ആ അരവ് അരഹ അങ്ങനെ വരും. ഒരു ശബ്ദത്തിന്റെ വിഗ്രഹം പറയുമ്പോൾ ആച്ച എന്നാ പറയും. എന്നുവെച്ചാൽ അപ്പൊ അതിനെ സുബന്ധമാക്കും. നേരത്തെ ഊവിനെ സുബന്ധമാക്കിയതുപോലെ അതൊക്കെ പദങ്ങളാണ്. ഈ ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ പദങ്ങളാണ്. ഇതൊക്കെ ശബ്ദങ്ങളെ അനുകരിച്ച് പദങ്ങളുണ്ടാക്കിയിരിക്കുകയാണ്. അതെല്ലാം ഉപരി പഠനത്തിന്റെ വിഷയങ്ങളാണ്. ഒരു പരിചയത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വിഗ്രഹം അങ്ങനെ കാണുമ്പോൾ ഇതെങ്ങനെ ഇവിടെ നാവെന്ന് ഒന്ന് ചിന്തിക്കരുത്. ആച്ച ടുസ്. അപ്പോൾ ഇതിൽ തന്നെ നോക്കുക, ഉച്ചാരണത്തിൽ ചെറിയ ഇപ്പോൾ മൂർധാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റ് എന്നതുപോലെയാണോ? ട അല്ല. ഇനി ആ സ്ഥാനം നോക്കി ഉച്ചരിക്കാൻ പോയാൽ കുഴപ്പവും വരും. അങ്ങനെയുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിൽ ഈ വേദം ചൊല്ലുന്നത് തന്നെ ചില അക്ഷരങ്ങൾ തെറ്റിച്ചാണ്. അത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ സ്ഥാനം നോക്കി ചൊല്ലാൻ ശ്രമിച്ചതുകൊണ്ടാണ് അങ്ങനെ തെറ്റുക. തെറ്റാണ്. വേദമൊക്കെ ശരിയെന്നെ, അവിടെയുള്ള എല്ലാവരും കർമ്മങ്ങൾക്കും എല്ലാത്തിനും തെറ്റിച്ചാൽ ചൊല്ലുന്നു. ജ്ഞേന ജ്ഞം എന്നാ ചൊല്ലുന്നു. ഇച്ചു യശാനം താല് ശരിയാണ്. താലുസ്ഥാനമാണ്, യായുടെ സ്ഥാനമാണ്. അതുകൊണ്ട് ചാ ചൊല്ലുന്നത് പോലെ യാ ചൊല്ലിക്കഴിഞ്ഞാൽ തെറ്റും. യജ്ഞേന യജ്ഞം അയജന്ത ദേവാഹ എന്നുള്ള അവർ ചൊല്ലുന്ന എങ്ങനെയാണ്? യജ്ഞേന യജ്ഞം അയജന്ത ദേവാഹ. അബദ്ധമാണ്. തിരുത്താൻ പറ്റത്തില്ല. അത്രമാത്രം വലിയ അബദ്ധമായിപ്പോയി. വലിയ അബദ്ധം പിന്നെ ആർക്കും തിരുത്താൻ പറ്റില്ല. അത് പറഞ്ഞാൽ അവർക്ക് പിടിക്കത്തില്ല. പക്ഷെ പറയുന്നതിനൊന്നും പോയി ഞാൻ പലരുമായിട്ടും ആലോചിച്ചിട്ടുണ്ട്, ഇത് ശരിയാണോ തെറ്റാണോ. അപ്പൊ വിവരമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റ് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, വേദം തെറ്റായി ചൊല്ലി ശീലിച്ചു പോയി, മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഷേദും സർവം ഇതെല്ലാം അബദ്ധമാണ്. ഷകാരത്തിനെ വിചരിക്കുന്ന ഖാന്ന്, ഷകാരത്തിനെ ഖാന്ന് വിചരിക്കാൻ ഒരു നിയമവുമില്ല. വേദത്തിൽ തന്നെ വിചരിച്ചാൽ തെറ്റ് തന്നെയാണ്. പൂർഖ ഷായ എങ്ങനെ ഖാന്ന് വിചരിക്കുന്നു? പുരുഷ ഏ വേദം അനുസ്വാരത്തിന് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഗും പുരുഷ ഏ വേദഗും. അപ്പൊ എനിക്കാദ്യം തോന്നി ഇത് ശരിയായിരിക്കും, നമ്മൾ പഠിച്ചിരിക്കുന്ന തെറ്റാണ്. വ്യാകരണം പഠിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ പല വിദ്വാൻമാരോടത്തും ചോദിച്ചു ഇതെന്താണ്. അവർ നിയമം അനുസരിച്ച് ആ ചൊല്ലുന്നതൊക്കെ തെറ്റാണ്, പക്ഷെ എങ്ങനെയോ ഒരു സമ്പ്രദായം അങ്ങനെ വന്നുപോയി, ഇനിയിപ്പോ അത് തിരുത്താനൊന്നും പറ്റില്ല. അങ്ങനെയുണ്ട് ഒരു കാര്യം. എന്താണ് വ്യാകരണത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റും ശരിയില്ല. മലയാളത്തിലെ ചില വൈയാകരണന്മാർക്കാണ് ഈ തെറ്റ് ശരിയത്. കാരണം ആൾക്കാർക്ക് കാര്യം മനസ്സിലാവുമെങ്കിൽ അത് തന്നെ ശരി. പിന്നെ എന്താണ് ഭാഷയുടെ വ്യുത്പത്തി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വ്യാകരണം പഠിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ഭാഷയുടെ പ്രയോഗത്തിൽ ലോകത്ത് പ്രചരിച്ചിരിക്കുന്ന എന്തോ അതാണ് ശരി. അത് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പം വ്യക്തമായി മനസ്സിലാകും. പക്ഷേ വ്യുത്പത്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ധാതു പ്രത്യയം പ്രകൃതി അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തെറ്റ് ശരിയുണ്ട്. ഭാഷാപ്രയോഗത്തിൽ അതില്ല. അത് മുമ്പോട്ട് വരും ബോധ്യപ്പെടുത്തരാം. പിന്നെ തെറ്റും തെരി ശരിയൊക്കെ വിധിക്കുന്ന മുറി വിദ്വാന്മാരാണ്. അവരാണ് ഇത് തെറ്റ് ഇത് ശരി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിടിക്കുക. ഈ തെറ്റ് ശരിയും വായിച്ചാൽ നമുക്ക് മലയാളം സംസാരിക്കാനും പറ്റില്ല, എഴുതാനും പറ്റില്ല. പറയുമ്പോഴൊക്കെ പേടിയാണ്, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ. നമ്മുടെ വിചാരം നമ്മൾക്ക് മാത്രം വിവരമില്ല, കേൾക്കുന്നവർക്കെല്ലാം വലിയ വിവരമൊന്നാണ്. അതുകൊണ്ട് ഈ തെറ്റ് ശരിയും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നുന്നു? ഓ, ഞാൻ പറയുന്നതൊക്കെ തെറ്റായിരിക്കും. അതൊക്കെ വെറും അബദ്ധമാണ്, തെറ്റ് ശരിയൊന്നുമില്ല ഭാഷാപ്രയോഗത്തിൽ. പിന്നെ വേണമെങ്കിൽ പറയാം, വേദത്തിൽ പറയാം. വേദം ചൊല്ലുമ്പോൾ അവിടെ പോലും ഈ തെറ്റ് ശരിയും ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഏകശ്രുതിയാ വിധിച്ചിരിക്കുന്നു. നിങ്ങളവിടെ ഉദാത്ത ശ്രുതും ഒന്ന് നോക്കാൻ പോകണ്ട, നോക്കിയാൽ ശരിയാവത്തില്ല. ആ ഏകശ്രുതി മതി, എന്നുവെച്ചാൽ നേരെ അങ്ങ് ഉച്ചരിച്ചാൽ മതി, അല്ല അഭ്യാസമൊന്നും കാണിക്കാൻ പോകണ്ട എന്ന് പറയുന്നത്. ഇവിടെ വ്യവഹാരത്തിൽ അത് മറ്റൊരു വിഷയമാണ്, സാന്ദർഭ്യമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അവരെയൊക്കെ നമുക്ക് ശരിക്ക് കൈകാര്യം ചെയ്യാൻ സമയമുണ്ട്. ഇവിടെ ഋട്ടുരക്ഷാനാം കൊടുത്ത് ഇതിൽ ഈ രേഫം രാ നമുക്ക് ബാക്കിയുള്ള ഉച്ചരിക്കും പോലെയല്ല രാ ഉച്ചരിക്കുന്നു. ഷ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, നാക്കങ്ങ് പോയി മേളക്ഷ. പക്ഷെ ഷാന്നിച്ചാൽ അവിടെ സ്വരം കൂടെ വരും. ഷ എന്ന് ഉച്ചരിക്കുക, ഋ എന്ന് ഉച്ചരിച്ചു നോക്കുക, രണ്ടിന്റെയും സ്ഥാനം മാറുന്നതാണ്. ആ ഋ ഉച്ചരിക്കുന്ന സ്ഥാനത്തിന് എന്ന് ചിരിക്കുമ്പോൾ നാക്ക് എവിടെ തൊടുന്നു നോക്കൂ. ആ സ്ഥാനത്തിന് പറയുന്ന ഒരു പേരാണ് വാത്സ്യം എന്ന് എഴുതി കാണിക്കാം. വാത്സ്യം അക്ഷരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വാ ഋ സ് വ് യ താ എങ്ങ് പോട്ടെ, താ താ വേണ്ട, എഴുതിയിൽ തായുണ്ട്. ആ ഇപ്പൊ ശരിയായി. അപ്പൊ ഒന്ന് പോയി, വാ ഋ സ് വ് വ് പോയി, യ വാസ് വ് ശരിയല്ല. അത്രയും മതി, വേണ്ട. വാസ് അല്ല, അത് വാ എന്നായിപ്പോയി. ആ വെന്ന് പറയുന്നത് വ്യഞ്ജനമാണോ എന്ന് വെച്ചാൽ അതിന്റെ അടിയിൽ ഒരു വെട്ട് കൊടുത്താലും മതി. വാ ശരിയായി. അതായത് അവിടെ കൂട്ടക്ഷരങ്ങളിൽ നാല് വ്യഞ്ജനം വന്നിരിക്കുകയാണ്, സകാരം, വകാരം, രേഖം, യകാരം. ഏറ്റവും വലിയ കൂട്ടക്ഷരമാണ് സംസ്കൃതത്തില്. ഇതുപോലെ ഒരു കാർഷ്ണ്യം എന്ന് പറയുന്നിടത്ത് ഇതുപോലെ വരും. ഇത് രേഖത്തിന്റെ പേരാണ്. ചിലയിടത്ത് ഇങ്ങനെ കാണും, ചിലയിടത്ത് കാണുന്ന വെച്ചാൽ നിങ്ങൾ എളുപ്പമൊന്നും കാണത്തില്ല, അതിന് കുറച്ച് മെനക്കെടേണ്ടി വരും. ഭഗവത്ഗീത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും കാണത്തില്ല. വ്യാകരണം ആരെങ്കിലും പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ കാണും. വാർസ്യ എന്ന് പറയുന്ന ഒരു പേര് കാണും. ഉച്ചരിക്കാൻ വലിയ പാടാണ്. എല്ലാ അക്ഷരവും കൂടെ ഒരു നാക്കി കിട്ടാൻ പ്രയാസമാണ്. രണ്ട് നാക്കുണ്ടെങ്കിൽ ഉച്ചരിക്കാൻ എളുപ്പമാണ്. വാർസ്യ രേഫ പുല്ലിംഗത്തിൽ ഉപയോഗിക്കും. വാർസ്യ രേഫ എന്ന് പറയും. അത് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇത് പ്രാതിശാഖ്യങ്ങളിലും മറ്റും കൊടുത്തിരിക്കുന്ന പേരാണ്. പിന്നെ എന്തായാലും നിങ്ങൾ വ്യാകരണം പഠിക്കല്ലേ, നല്ല വിദ്വാൻമാരായിക്കോട്ടെ. വ്യാകരണം പഠിക്കുന്ന ആരുടെങ്കിലും ചെന്നിട്ട് വാർഷി എന്തെന്ന് അറിയാമെന്ന് ചോദിച്ചാൽ മിക്കവാറും പേര് കൈമലർത്തും. അങ്ങനെ ഒരു ഗുണം കൂടെയുണ്ട്. അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ ആരാ പഠിപ്പിച്ചത് എന്നാരാ? അപ്പൊ എനിക്കും കിട്ടും ഒരു ക്രെഡിറ്റ് നിങ്ങളുടെ ചെലവിൽ. വാർഷ്യ എന്ന് വെച്ചാൽ രേഖ. ഇതെന്തുകൊണ്ടാണ് ആ സ്ഥാനം അങ്ങനെയാണ്? അത് താലുവല്ല, മൂർധാവല്ല, അതിന്റെ ഇടയ്ക്ക് വരും. അതുകൊണ്ട് അതിന് മാത്രം അങ്ങനെ ഒരു പേരുണ്ട്. ഒരു ടു ര ഷ അതിന്റെ എല്ലാം സ്ഥാനം മൂർധാം പുല്ലിംഗ ശബ്ദമാണ്. മൂർധ മൂർധാനോ മൂർധാനഹ എന്ന് വരും. ലൃ തു ലസാനാം ദന്ത. ലൃ എന്ന് പറയുന്നതും ഋകാരം പോലാണ് അതിന്റെ രൂപം പോകുന്നത്. ആ അലൌ അലഹ അലം അലൌ അലഹ എന്ന്. അതുകൊണ്ട് അതിനെ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ പറയും? ആ ച തുശ്ച ലശ്ച സശ്ച ഋതു ലസാഹ. ഇവിടെ ലീനെ ഞാൻ ഋന്ന് ഉച്ചരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഋന്റെ അടുത്ത് വന്നതുകൊണ്ട് ഋന്നലി ഉച്ചരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ലൃന്ന് ഉച്ചരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും ഉച്ചാരണം അതല്ല, അത് അടുത്തടുത്തല്ലേ പറഞ്ഞിരിക്കുന്ന സ്വരത്തിലേറ്. അതുകൊണ്ട് അങ്ങനെ ഉച്ചരിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ നോർത്ത് ഇന്ത്യയിൽ പഠിപ്പിക്കുന്നു അങ്ങനെ ഉച്ചരിച്ചാണ്, ലൃന്നാ പഠിപ്പിക്കുന്നു. ആശ്ചാന്ന് വേണ്ട, അത് തെറ്റാണ്. ആ ചാന്നേ വരാം, അവിടെ വിസർഗം വരത്തില്ല. വിസർഗം വരുന്നിടത്താണ് ഈ ഷാ വരുന്നത്. ആശ്ചാന്ന് വരത്തില്ല, ആ ചാന്നേ വരത്തുള്ളൂ. ആ ച അങ്ങനെ വരത്തുള്ളൂ. നേരത്തെ എഴുതിയിടത്തും അങ്ങനെ മനസ്സിലാക്കും. തൂന്നൊക്കെ ഉള്ളതെല്ലാം ഇതെല്ലാം ഓരോ പദങ്ങളാവും. പദങ്ങളാവുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ആ ഒരു പദമാണ്, തുഹു പദമാണ്. ചാ വരുമ്പോഴത്തേക്ക് ദന്ത സമാസത്തെ കാണിക്കാൻ വേണ്ടി ഇവിടെ ചാ വരും, സന്ധി വരും. അത് നമ്മൾ പഠിക്കും. ലശ്ച ഷശ്ച ഇതൊക്കെ എന്നാണ് ദന്തങ്ങൾ. ശല ഊഷ്മാണ, ശലിൽ വരുന്നുള്ള ഊഷ്മാക്കളെന്ന് പറയുന്നില്ല. ദന്താഹ ഇനി ദന്തശബ്ദം ബഹുവനത്തിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? പല്ലൊന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ദന്താഹ എന്ന് ബഹുവനത്തിൽ ഉപയോഗിക്കുന്നത്. ആനയുടെ പല്ലാണെങ്കിൽ രണ്ടും ഉപയോഗിക്കാം, അതിന് രണ്ടു പല്ലല്ലേ. മനുഷ്യന്റെ പോലാണെങ്കിൽ ദന്താഹ എന്ന് ഉപയോഗിക്കും. അടുത്ത് ഉപത്മാനിയാനാം ഓഷ്ഠൗ, ഓഷ്ഠൻ ചുണ്ട് രണ്ടാണ്, അതുകൊണ്ടാണ് ദ്യോദനത്തിൽ ഉപയോഗിക്കുന്നത്. ഓഷ്ഠൗ പൂ, നേരത്തെ പറഞ്ഞപോലെ അതിൻ്റെ എല്ലാം ഭേദങ്ങൾ എടുത്തോളണം. പൂ പവർഗം, പൂ ഹ്രസ്വമാണ്, പൂ ഉപ രണ്ടും കൂടെ ചേർന്ന് ദീർഘം വന്നിട്ടാണ് ഉപോപത്മാനിയാനാം എന്ന് പറഞ്ഞത്. ഉശ്ച പുശ്ച ഉപത്മാനീയശ്ച ഉപോപത്മാനീയാഹ തേഷാം ഓഷ്ഠൗ, എന്റെ സ്ഥാനം ഓഷ്ഠമാണ്. അപ്പോ ഇതൊക്കെ ചൊല്ലി നോക്കുക. ട നേരത്തെ പറഞ്ഞത് ത എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നാക്ക് പല്ലിൻ്റെ തൊട്ട് മേളിൽ തൊടും, പല്ല് വേണമെന്നില്ല, അതുകൊണ്ടാണ് അപ്പൂപ്പന്മാർക്കും ത എന്ന് ഉച്ചരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ദന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദന്തമൂലം എന്ന് പറയും. ദന്തം ഇതിനെ ഞാൻ വിശദീകരിക്കുമ്പോൾ പറയുന്നത് പല കാര്യങ്ങളും സിദ്ധാന്തഭൂമിയുടെ വിശദീകരണം അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ പറഞ്ഞിരിക്കുമെന്ന് കൂടുതൽ അറിയാൻ ജിജ്ഞാസയുണ്ടെങ്കിൽ സിദ്ധാന്തഭൂമിയുടെ വ്യാഖ്യാനം എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അവിടെയുണ്ട് സംസ്കൃതം അറിയാമെന്നുള്ളവർക്ക്. ഞാൻ ഈ പറയുന്ന 60% കാര്യം ഇവിടെ കാണും, ബാക്കിയുള്ളത് ബാക്കി സ്ഥലത്തു നിന്നാണ്. അതിൽ തന്നെ സിദ്ധാന്തഭൂമിക്ക് ബാലമനോരമ എന്ന് പറഞ്ഞു ഒരു വ്യാഖ്യാനമുണ്ട്. ഓരോ കാര്യങ്ങളും വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ലോക സിദ്ധാന്തമൂതി കുറച്ച് പഠിച്ചു പോകുന്നവർക്കും ഭാഷ അറിയാമെങ്കിൽ ആ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചു പോകും. വ്യാകരണത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്, നമ്മൾ പഠിക്കുമ്പോൾ അതിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. അതാണ് ഞാൻ പറയുന്നത്, മറ്റ് പുസ്തകങ്ങൾ മറ്റ് ക്ലാസ്സുകൾ എല്ലാം കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും, എന്നാലേ അത് പൂർണ്ണമാകും എപ്പോഴും. ഇപ്പം ഞാൻ തന്നെ എനിക്ക് ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എൻ്റെ ഓർമ്മയിൽ വരണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും കൂടുതൽ റെഫർ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നുവെച്ചാൽ വ്യാകരണ സംബന്ധിയായിട്ട് അതീതം നോക്കാൻ പോയാൽ ശരിയാവില്ല. ഇപ്പം ദന്തം എന്ന് വെച്ചാൽ ദന്തം മൂലം, ദന്തത്തിൻ്റെ ചുവട്. പിന്നെ ഇത്രയും ഈ സ്ഥാനങ്ങൾ കൂടാതെ തന്നെ ശിക്ഷയിൽ വേറെ സ്ഥാനങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്, അത് ഞാൻ അവസാനം പറയാം. പക്ഷെ നമുക്കിവിടെ ഇതേ ആവശ്യമുള്ളു. ഓ ഉപ്പാ ഉച്ചരിച്ചു അപ്പാ, ചുണ്ട് രണ്ടും കൂടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന്റെ സ്ഥാനം ഓഷ്ഠങ്ങളെന്ന് പറഞ്ഞത്. ഓഷ്ഠവും ഓ ഉപത്മാനിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അവിടെ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ആദ്യ ഉപത്മാനിയും പഠിച്ചത്. ലോകസിദ്ധാന്തമതിയുടെ ക്രമം വിട്ടിട്ട് അവസാനത്തിൽ ഇങ്ങോട്ട് പഠിച്ചത് അതുകൊണ്ടാണ്. കാരണം ഇവിടെ ഉപത്മാനിയും വരും, അപ്പം അതെന്താണെന്ന് അറിയണ്ടേ, അതുകൊണ്ട് അവസാനത്തത് ആദ്യം പഠിച്ചു. അവിടെ ഉപത്മാനിയം എന്ന് പറഞ്ഞപ്പോഴും പാഭായുടെ മുമ്പിലാവരുന്നു. അപ്പോൾ എന്തായിരിക്കും, പൂ പവർഗത്തിന്റെ സ്ഥാനം തന്നെ ഓഷ്ടമാണ്, അതാണ് ഉപോപത്മാനിയാന ഓഷ്ടം എന്ന് പറയുന്നത്. ഞ മ ങ ണ ന, അതിന്റെ ഷഷ്ടിയാണ് ഞമ്മ ഗണ നാം. അവസാനത്തെ നാം എന്ന് പറയുന്ന ഷഷ്ടിയുടെ നയാണ് രാമാണ എന്ന് പറയുന്നത്. നമ്മൾ എടുക്കേണ്ട ഇവിടുത്തെ 5 വർണ്ണങ്ങൾ ഏതൊക്കെയാണ്, ഞ മ ങ ണ ന, ഞശ്ച മശ്ച ങശ്ച ണശ്ച നശ്ച ഞമ്മങ്ങണ്ണ നാഹ. അതിന്റെ ഷഷ്ടിയിൽ ഞമ്മങ്ങണ്ണ നാനാം അങ്ങനെ വരും. ഇവിടെ എന്നാ എഴുതി കാണിച്ചിട്ടുണ്ട്, മാസിക. ഇതിന്റെ എല്ലാം സ്ഥാനം നാസികയാണ്. ഈ മാസിക എന്ന് പറയുമ്പോൾ ഇത് ആഹ്യ ആസ്യ ബഹിർഭൂതമാണ്, ആസ്യത്തിന് പുറത്തുള്ള ഒരു സ്ഥാനമാണ്. ആസ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ഓഷ്ടാ പ്രഭൃതി പ്രാക്കാക്കോ അത് പറയാൻ തന്നെ പ്രയാസം. അത് വാക്കകത്തുള്ളതാണ്. കാക്കലകം വരെയുള്ള ഭാഗമാണ്. അല്ലെങ്കിൽ ചുണ്ട് മുതൽ കണ്ഠം വരെയുള്ള ഭാഗം, അതാണ് ആസ്യ. നാസിക എന്ന് പറയുന്നത് പുറത്തുള്ളതാണ്. മൂക്ക് വേറെ ആണ്, വാക്യ ഉള്ളിലല്ലല്ലോ മൂക്ക്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് കു എന്ന് പറഞ്ഞത്? ങ്ങാവുന്നു. അപ്പൊ കവർഗത്തിന്റെ സ്ഥാനം എന്താണ്? കണ്ഠം. അപ്പൊ ങ്ങാക്ക് കണ്ഠവും ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ച എന്ന് പറഞ്ഞത്. നാസികമുണ്ട്, കണ്ഠവുമുണ്ട്. ഇവിടെ ഞ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞ എന്ന് പറയുന്നത് എന്താണ്? ചവർഗത്തിൽ വരുന്നുണ്ട്. യശാനാം താലു. അപ്പൊ ചവർഗത്തിൽ പെട്ടതുകൊണ്ട് ഞാക്ക് താലുസ്ഥാനമുണ്ട്, പക്ഷെ നാസികയും ഉണ്ട്. അതുപോലെ മ ഉപ്പു ഉപമാനിയാണ് ഓഷ്ടവും. പവർഗത്തിൽ പെട്ടതുകൊണ്ട് ഓഷ്ടസ്ഥാനമുണ്ട്, പക്ഷെ മാക്ക് നാസികാസ്ഥാനമുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഈ രണ്ട് സ്ഥാനം. നു പ്രഷാണ ടവർഗത്തിൽപ്പെട്ടുകൊണ്ട് എന്തുണ്ട്? മൂർധാസ്ഥാനമുണ്ട്, പക്ഷേ നാസികാസ്ഥാനമുണ്ട്. അപ്പൊ രണ്ട് സ്ഥാനം, മൂർധയും നാസികവും. നൃത്തു ലസാനാം ദന്ത. തവർഗത്തിൽപ്പെട്ടതുകൊണ്ട് ദന്താസ്ഥാനമുണ്ട്. ന എന്ന നാസികയുണ്ട്. അപ്പോ തത്ത വർഗത്തിൽപ്പെട്ട സ്ഥാനങ്ങളെ കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ച എന്നുള്ള ശബ്ദം കൂടെ പ്രയോഗിച്ചു. അപ്പൊ ഈ അനുനാസികങ്ങൾക്ക് അതാത് വർഗത്തിന്റെ സ്ഥാനവും നാസികാസ്ഥാനവും. ജമംഗണനാം നാസിക ച എന്ന് പറയുന്നതാണ്. പിന്നെ അധികമായ സ്ഥലങ്ങൾ പറയുന്നു, പറയുന്നത് ഹകാര ഹകാരം പഞ്ചമ സംയുക്തമായി വന്നു കഴിഞ്ഞാൽ അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. അതിന്റെ സ്ഥാനം ഉരസ് ഉരസ് എന്ന് പറയുന്നുണ്ട്. നെഞ്ച് ഹായും മായും കൂടെ ചേർത്ത് വെച്ചിരിക്കോ. അപ്പൊ ഇങ്ങ് താഴെന്നെ വരണം. അത് കണ്ടെത്തി വന്നാലും പോരാ. ഹകാരവും പഞ്ചമോ എന്ന് പറയുന്നത് ഈ അനുനാസികങ്ങൾക്ക് പഞ്ചമോ എന്ന് പേരുണ്ട്. അതിന്റെ സ്ഥാനം ഉരസ് എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറയുന്ന അഷ്ടവ സ്ഥാനാനി വർണ്ണാന ഉര കണ്ഠ ശിരസ് തഥാ ജുഹാ മൂലാശ്ച ദന്താശ്ച നാസിക ഓഷ്ടോച്ച താലുച എന്ന് പറയുന്നു. അഷ്ടസ്ഥാനങ്ങളെ പറയും. പക്ഷെ അത് മുഖ്യമല്ല. അതൊക്കെ ഇങ്ങനെ ചില കൂട്ടക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് ഉരസൊക്കെ സ്ഥാനമായി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത് കാണിക്കാത്തത്. ഇവിടെ വാക്യാകത്തുള്ള സ്ഥാനങ്ങളും നാസികയും മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷെ അങ്ങനെയെല്ലാം വരാം. അപ്പോ പാണിനി എന്ന് പറയുന്നത് ഒരു അർത്ഥബോധത്തോടുകൂടി ഒരു ശബ്ദം ഉച്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ രാമഹ ആത്മാവും ബുദ്ധിയുമായിട്ട് ഒരു ചേർച്ച വരുന്നു. കാരണം ബുദ്ധി കൊണ്ടാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോ ജാഠരാഗ്നി പ്രാണനെ പ്രേരിപ്പിക്കുന്നു എന്നാണ്. എന്നിട്ടത് മേലോട്ട് സഞ്ചരിക്കുന്നു, താഴെയുന്നു. ജാഠരാഗ്നി വെച്ചാൽ പോയിട്ടുള്ളത് അത് നാഭിപ്രദേശത്ത് നിന്ന് പ്രാണൻ, അതായത് പ്രാണമായി മേലോട്ട് സഞ്ചരിക്കും. സഞ്ചരിച്ചിട്ട് വർണ്ണ അഭിവ്യക്തി സ്ഥാനങ്ങളായ ഉരസ് മുതലുള്ള സ്ഥാനങ്ങളെ സ്പർശിച്ച് സ്പർശിച്ച് മേലോട്ട് പോകും. മേലോട്ട് പോയി പോയി മൂർധാവിന് സ്പർശിച്ചിട്ട് പിന്നെ താഴോട്ട് വരും. എന്നിട്ട് പുറത്തോട്ട് പോകും. അങ്ങനെ പ്രാണസഞ്ചാരം അങ്ങനെയാണ് ശബ്ദങ്ങൾ അഭിവ്യക്തമാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അപ്പോൾ ശരിക്കും ഉരസിൽ നിന്ന് തന്നെ തുടങ്ങും. അപ്പോ ഇനി പറയുന്നു, ഏത് അഴിത്തോഹോ കണ്ടതാലോ, കണ്ഠവും താലും കൂടെ ചേർന്നിട്ടാണ് ഏ ഐ എന്ന് ചരിക്കുമ്പോൾ. അപ്പൊ ഏ ഐ എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾ അടുത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ എച്ച് ഐ വായ് വായ് എന്നുള്ള സൂത്രം വന്നിട്ട് സന്ധി വന്ന് രൂപം അങ്ങ് മാറിപ്പോകും. ഏ ഐ എന്ന് പ്രത്യേകം കിട്ടത്തില്ല. അതുകൊണ്ടാണ് അതിന്റെ ഇടയ്ക്ക് ഒരു തകാരം ചേർത്തിരിക്കുന്നത്, സന്ധി വരാതിരിക്കുക. ആണ് ഏത്ത് ഐത്ത് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് നമ്മളവിടെ ഏ ഐ എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം അത് വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിന്റെ സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ട് തപരകരണം സ്പഷ്ടാർത്ഥം എന്ന് പറയും, അല്ലെങ്കിൽ തപരകരണം ഉച്ചാരണാർത്ഥം എന്നെല്ലാം പറയും. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഏ എന്ന് പറയുന്നതിന് വരെ ഏത്തെന്ന് പറഞ്ഞു, ഐ എന്ന് പറയുന്നതിന് വരെ ഐത്തെന്ന് പറയും. അപ്പൊ ഈ സന്ധി വന്ന് ശബ്ദത്തിന് മാറ്റം വരത്തില്ല, നമ്മൾ ഏ ഐ. പക്ഷെ പാണിനീയ ശിക്ഷയിൽ ഏ ഐ ഓ ഔ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ തവരകരണമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാനും വകുപ്പുകളുണ്ട്, ഏത് തരത്തിലും പറയാം. പക്ഷെ ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് ചെയ്തത്. എയുടെയും ഐയുടെയും സ്ഥാനം എന്താണ്? കണ്ഠതാലുവാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആദ്യം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏ ഐ എങ്ങനെ വരുന്നു എന്ന്. ഓത്ത് ഔത്തോഹു, അവിടെയും ഇടയ്ക്ക് തകാരം വെച്ച് കൂടി സന്ധി വരാതിരിക്കാൻ, സന്ധി ചെറുക്കുന്നതിന് വേണ്ടി ഇടയ്ക്ക് ഭക്ഷണം കയറ്റുകയാണ്. ഓ ഔ, ഇതിന്റെ എന്താണ്? കണ്ടോഷ്ടം, കണ്ടവും ഓഷ്ടവുമാണ്. കണ്ടോഷ്ടം, കണ്ടശ്ച താലുച്ച കണ്ടതാലു, കണ്ടശ്ച ഓഷ്ടവുച്ച ഓഷ്ട രണ്ടുണ്ട്, ഇപ്പോൾ രണ്ടാ ചേർത്താ പറയുന്നു. കണ്ടോഷ്ടം, ഇവിടെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കാൻ പറയുന്നത് സന്ധി കാര്യം. കണ്ഠ ഓഷ്ടം എന്നിരിക്കുമ്പോഴത്തേക്ക് ആയുടെ തരത്തിൽ ഓ വന്നു കഴിഞ്ഞാൽ ഔ എന്നാ വരേണ്ടത് നമ്മളിനി പഠിക്കാൻ പോകുന്ന നിയമം അനുസരിച്ച്. പക്ഷേ ഇവിടെ ഓ എന്ന് തന്നെ വരും. ഇതിന് പരരൂപം എന്ന് പറയും, ഒത്തോഷ്ടയോഹോ സമാസേവ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. ഓഷ്ടശബ്ദം അത് സമാസത്തിൽ വരുമ്പം വൃദ്ധി വരത്തില്ല. അത് പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, പഠിക്കാത്തവരതൊന്ന് ശ്രദ്ധിക്കേണ്ട. അതുകൊണ്ട് കണ്ടൌഷ്ടം എന്ന് വരത്തില്ല, കണ്ടോഷ്ടം എന്നേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ദന്തോഷ്ടം എന്നുള്ളിടത്തും ദന്തൌഷ്ടം എന്ന് വരത്തില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള നിയമം അനുസരിച്ച് ഔ വരണം, പക്ഷെ അത് വരത്തില്ല. ഓത്തോഷ്ടയോഹോ സമാസേവ. വകാരസ്യ ദന്തോഷ്ടം, വകാരത്തിന് ദന്തോഷ്ടമാണ്, ദന്തവും ഓഷ്ടവുമാണ്. രണ്ടും ചേരുന്നു വാ എന്ന് പറയുമ്പോൾ അവിടെ ഈ വായച്ചാലും തെറ്റിച്ച് ബാ എന്ന് ഉച്ചരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ദന്തവോഷ്ടവും വരത്തില്ല. വാ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ദന്തവോഷ്ടവും വരത്തില്ല. ഓകാരസ്യ ദന്തോഷ്ടം. പിന്നെ ജിഹ്വാമൂലിയസ്യ, ജിഹ്വാമൂലിയം പഠിച്ചല്ലോ, കാക്കും ഖാക്കും മുമ്പിലുള്ളത് അർദ്ധവിസർഗ സദൃശമായി എഴുതി കാണിക്കുന്ന വശം, അത് എന്താണ്? ജിഹ്വാമൂലമാണ്. ജിഹ്വ എന്ന് വെച്ചാൽ നാക്ക്, അതിന്റെ ചുവട്, അവിടെ നിന്നാണ് അത് വരുന്നത്. മനഃഖേദം എന്ന് പറയുമ്പോൾ കുറച്ചുള്ളിൽ നിന്ന് വരുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയാണ്. ജുഹാമൂലീയമായ വർണ്ണങ്ങളുടെ സ്ഥാനം ജുഹാമൂലീയ ഇവിടെയൊക്കെ സ്ഥാനം എന്ന് ചേർത്തോണം. ആദ്യം പോലെ അപ്പോ വിസർജനീയാനാം കണ്ഠഹസ്ഥാനം, എന്നിട്ട് അതിനെ കണ്ഠ്യം എന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവയുടെ സത്നീയമായി. വിജയശാനാം താലു സ്ഥാനം, താലവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരായി. താലവ്യ ശകാരം എന്ന് പറഞ്ഞാൽ ഇതെടുത്തോളൂ, അസപ്നയാണ്. ഋതുഷഷാനാം മൂർധ, മൂർധന്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരായി. മൂർധ എന്ന് പറഞ്ഞാൽ സ്ഥാനമായി. ഋതുലസാനാം ദന്താഹ, ദന്ത്യം എന്ന് പറഞ്ഞാൽ പേരായി. ഈ വർണ്ണങ്ങളുടെ ദന്തം എന്ന് പറഞ്ഞാൽ സ്ഥാനം. ഉപപത്മാനീയാനാം ഓഷ്ഠ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരായി. ഓഷ്ഠൗ എന്ന് പറഞ്ഞാൽ സ്ഥാനമായി. ഞമങ്ങളനാനാം നാസിക, നാസിക്യം എന്ന് പറഞ്ഞാൽ പേരായി. ബാക്കിയെല്ലാം അതുപോലെ കണ്ട താലവ്യം, ഓഷ്ഠ്യം, ദന്തോഷ്ഠ്യം എന്ന് പറയും. പിന്നെ ഇതിന്റെ പേര് തന്നെ ജിഹ്വാമൂലീയം എന്നാണ് അതിന്റെ പേര്. ജിഹ്വാമൂലം സ്ഥാനം, ഓരോ സ്ഥാനത്തും സ്ഥാനം എന്നുള്ള നമ്മൾ ചേർത്തോണം. കണ്ഠഹസ്ഥാനം, താലുഹസ്ഥാനം, മൂർധാസ്ഥാനം, ദന്താഹസ്ഥാനം, ഓഷ്ഠവസ്ഥാനം, അല്ലെങ്കിൽ അവിടെ സ്ഥാനം. പൊതുവേ അങ്ങനൊരു നിയമമുണ്ട്, നമസ്കം പൊതുവെ ഉപയോഗിക്കാം. എല്ലായിടത്തും ഇവിടെ വചനങ്ങൾ മാറ്റേണ്ട കാര്യമില്ല, സാമാന്യമായി ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്ഥാനവും അങ്ങനെ ഒക്കെ പറയേണ്ടി വരും, അതിൻ്റെ ആവശ്യമില്ല. നമസ് ഉപയോഗിക്കും പുല്ലിംഗ സ്ത്രീലിംഗ നമസ്വലിംഗ നിയമങ്ങളൊന്നുമില്ലാതെ സംശയമുള്ളിടത്ത് നമസ്സങ്ങ് ഉപയോഗിച്ചാൽ മതി. നാസികാസ്ഥാനം, കണ്ഠതാലുസ്ഥാനം, കണ്ഠോഷ്ടം സ്ഥാനം, ദന്തോഷ്ടം സ്ഥാനം, ജുഹാമൂലം സ്ഥാനം, നാസിക യാഹ സ്ഥാനം, അല്ല നാസിക അനുസ്വാരസ്യ സ്ഥാനം. അവിടെ മാത്രം തിരിച്ചു പറഞ്ഞു. അനുസ്വാരസ്യ നാസിക എന്ന് പറയുന്നതിന് വരെ തിരിച്ചു പറഞ്ഞു. അനുസ്വാരത്തിന്റെ സ്ഥാനമാണ് നാസിക, തിരിച്ചു പറഞ്ഞു. നാസിക അനുസ്വാരസ്യ അതുവരെ പറഞ്ഞ ക്രമത്തിലുള്ള പറഞ്ഞത് എങ്ങനെ? ജിഹ്വാമൂലീയസ്യ സ്ഥാനം ജിഹ്വാമൂലം, അങ്ങനെ എന്ത് പറയണം? അനുസ്വാരസ്യ സ്ഥാനം നാസിക. പക്ഷെ ഇവിടെ തിരിച്ചു പറഞ്ഞു നാസിക അനുസ്വാര, അതുകൊണ്ടാണ് അവസാനിച്ചത് കൊണ്ട് അങ്ങനെ മാറ്റി പറയും. ആ സ്ഥാനകഥനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു, ഇനി ഈ സ്ഥാനത്തെക്കുറിച്ച് ഇവിടെ പറയാനൊന്നുമില്ല. അപ്പൊ നമ്മൾ സ്ഥാനത്തെ എന്തിനാണ് ഇവിടെ പഠിച്ചത്? തുല്യാസി പ്രയത്നം സവർണം എന്നുള്ള സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ സ്ഥാനങ്ങൾ മുഴുവൻ അറിഞ്ഞിരിക്കണം. അന്നാലേ ആ സൂത്രത്തെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. ഇത് നമുക്ക് ആവശ്യം വരുന്നതുമാണ്, ഏത് ഏതിന്റെ സ്ഥാനമാണെന്നുള്ളത്. അത് പ്രയോഗത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് എല്ലാത്തിൻ്റെ ആവശ്യം വരത്തുമില്ല, പ്രധാനപ്പെട്ട വർണ്ണങ്ങളുടെ ആവശ്യം വരത്തുള്ളൂ. ഇക്കോ അണച്ചി അത് പഠിക്കുമ്പോൾ ഇക്കിന്റെ സ്ഥാനം എന്താണ്, ഈ ഓറ് എണ്ണിന്റെ സ്ഥാനം എന്താണ്, ഇതറിഞ്ഞ് അറിയേണ്ടി വരും. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഇതിന്റെ ആവശ്യം വരും, അതും വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ആവശ്യം വരും. പക്ഷെ ഇതിത്രയും അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അങ്ങനെയാക്കും വിസർജനേന കണ്ഠ വിജയശാനം താലു എന്നിങ്ങനെ ശരിയായ രീതിയിൽ അത് ചൊല്ലുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കണ്ഠ അവിടെ വിസർഗം പാടുള്ളൂ, താലുഹു എന്ന് പറയരുത്, താലു. മൂർധാഹ എന്നൊന്നും പറയരുത്, മൂർധ. അതിന്റെ അവസാനങ്ങളൊക്കെ നോക്കി ശരിക്കുന്നു വെച്ചിരിക്കണം. ദന്താഹ അവിടെ വിസർഗം വേണം. ഓഷ്ഠവ് ദ്യോദനം തന്നെ അവിടെ വേണം. നാസിക ആകാരാന്തമാണ്, സ്ത്രീലിംഗ ശബ്ദമാണ്. കണ്ഠതാലു കണ്ഠതാലുഹു എന്നൊന്നും ഉച്ചരിച്ചുള്ളത് ലിംഗഭേദം കൊണ്ട് വരുന്ന രൂപഭേദമാണ്, വചനഭേദം കൊണ്ട് ലിംഗഭേദം. കണ്ഠോഷ്ഠം അവിടെ കണ്ഠോഷ്ഠവ് എന്ന് വരാൻ പാടില്ല, ദന്തോഷ്ഠം ദന്തോഷ്ഠവ് എന്ന് വരാൻ പാടില്ല. നമ്മളത് പഠിക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. ജുഹാമൂലിയസ് ജിഹ്വാമൂലം നാസിക അനുസ്വാരസ്യ ഇപ്പൊ സ്ഥാനങ്ങൾ, വർണ്ണങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏത് അക്ഷരസമാമനായത്തിൽ വന്നതും അക്ഷരസമാമനായത്തിൽ വരാത്തതിൻ്റെ ഈ സ്ഥാനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതാണ് നമ്മൾ അവസാനത്തെ ഭാഗം കൂടെ ആദ്യം പഠിച്ചിട്ട് ഇതിനോട് ചേർത്തത്, ജുഹാമൂലിയ ഉത്മാനീയ അനുസ്വാര വിസർഗങ്ങൾ. വാസ്തവത്തിൽ ഇങ്ങനെയല്ല എഴുതേണ്ടത്. അത് മനസ്സിലാകാതെ ഇതെങ്ങനെ മനസ്സിലാവും? പക്ഷെ പണ്ഡിതാരന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമില്ല, അവരത് എവിടെ എഴുതിയാലും മനസ്സിലായിക്കോളും. പക്ഷെ പുതുതായി പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജുഹാമൂലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത് പറയാതിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ആ നിർവചനങ്ങളെല്ലാം ആദ്യം കൊടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് അവസാനത്തിന് ആദ്യം പഠിച്ചത്. ഇവിടെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് പ്രയത്നം. ആശയവും പ്രയത്നവും മനസ്സിലാക്കണം. അത് തുല്യമാവുമ്പോഴാണ് ഒരു ജാതിയിൽ പെടുന്നത്. അതാണ് അടുത്ത് പറയുന്നു, യത്നോ ദ്വിധ. ഈ വർണ്ണങ്ങൾക്കെല്ലാം രണ്ട് തരത്തിലെ യത്നമുണ്ട്. ഇതൊക്കെയാണ് ആഭ്യന്തരോ ബാഹ്യസ്ഥ. ആഭ്യന്തര പ്രയത്നമെന്നും ബാഹ്യപ്രയത്നമെന്നും രണ്ടു തരത്തിലുണ്ട്. ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞല്ലോ, നാഭീദേശത്ത് നിന്നും പ്രാണൻ ഉയർന്ന് മേലോട്ട് സഞ്ചരിച്ച് മൂർധാവിൽ ചെന്ന് മുട്ടി വർണ്ണങ്ങൾ അഭിവ്യക്തമാകുന്നത് വരെയുള്ള, എന്നുവെച്ചാൽ വർണ്ണ ഉത്പത്തിക്ക് മുമ്പ് സംഭവിക്കുന്ന പ്രയത്നം, ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അതിനാണ് യത്നം എന്ന് പറയുന്നത്, പ്രയത്നം. ഉള്ളിൽ ചില കാര്യങ്ങൾ പ്രാണൻ സഞ്ചരിക്കുന്നതിന് ഒരു പ്രയത്നമാണ്. അപ്പോൾ വർണ്ണ ഉത്പത്തിക്ക് മുമ്പ് നടക്കുന്നതുകൊണ്ടാണ് അതിന് ആഭ്യന്തരം എന്ന് പറയുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട് അതിന്. എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഉള്ളിലാണ് സംഭവിക്കുന്നത്, ഇതെല്ലാം വാക്കിയുള്ളിലല്ലേ സംഭവിക്കുന്നു. വാക്കിയുള്ളിലും നെഞ്ചിനുള്ളിലും ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത് നാഭിദേശത്ത് നിന്നാണ് പറയുന്നത്. അപ്പോൾ വർണ്ണ ഉത്പത്തിക്ക് മുമ്പ് അല്ലെങ്കിൽ വാക്കിയുള്ളിൽ ശരീരത്തിനുള്ളിൽ നടക്കുന്നതുകൊണ്ട് അതിനെ ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ ബാഹ്യപ്രയത്നം. ഇതിന് നേരെ വിപരീതം, വർണ്ണം അവിടെ പ്രകടമായതിനു ശേഷം, നിങ്ങളുടെ ശബ്ദം പ്രകടമായതിനു ശേഷം തീരുന്നില്ലല്ലോ, വീണ്ടും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. കാരണം ഈ പ്രാണവായു മൂർധാവി പോയി തട്ടി തിരിച്ചു വന്നതിന് ശേഷം സൂക്ഷ്മമായി പ്രാണനിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കൽപ്പിക്കുകയാണ്. അത് കേവലം ശരീരത്തിന്റെ ഉള്ളിൽ മാത്രമല്ല, എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ പ്രാണൻ പുറത്തു പോകുന്നില്ലേ, പോയില്ലേ പുറത്ത്. അതുകൊണ്ട് എന്താണ്, ഈ പ്രയത്നങ്ങൾ പുറമേ സംഭവിക്കുകയാണ്. അപ്പോൾ ബാഹ്യപ്രയത്നം എന്ന് പറയാൻ എന്താ കാരണം? ഒന്ന്, വർണ്ണ ഉത്പത്തിക്ക് ശേഷം സംഭവിക്കുന്നു, പിന്നെ പുറമേ സംഭവിക്കുന്നു, കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെങ്ങനെ എന്ന് വെച്ചാൽ പാണിനി ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, പ്രമാണഭൂത ആചാര്യ ദർഭ പവിത്ര പാണി ശിച അവകാശ പ്രാങ്മുഖ പവിശ്യ മഹത പ്രയത്നേന ആണ് ഈ വ്യാകരണം ഉണ്ടാക്കിയത്. ആചാര്യൻ അവിടെ പ്രമാണഭൂതനായ എന്ന് പറയുന്നതാണ്. ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് കണ്ടുപിടിച്ചു എന്ന് ചരിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു, അതിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കുന്നു, വായു എവിടെയൊക്കെ തട്ടുന്നു, നാക്ക് എവിടെയൊക്കെ തട്ടുന്നു, എന്തൊക്കെ പ്രയത്നം സംഭവിക്കുന്നു. ഇതെല്ലാം പാണിനിയിരുന്നു. ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് കണ്ടുപിടിക്കുന്നാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കും. അന്ന് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണിത് വന്നത്. അപ്പോ ആഭ്യന്തര പ്രയത്നം എന്ന് പറഞ്ഞാൽ വർണ്ണോത്പത്തിക്ക് മുമ്പും ഉള്ളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ. ബാഹ്യപ്രയത്നം എന്ന് വെച്ചാൽ വർണ്ണോത്പത്തിക്ക് ശേഷവും പുറമേയും സംഭവിക്കുന്ന കാര്യങ്ങൾ. അത് ഉള്ളും പുറമേയും കാണും, എന്നാലും പുറമേ അതിന് പ്രാധാന്യം കൊടുക്കും. അങ്ങനെ പ്രയത്നം രണ്ടു തരത്തിലുണ്ട്. അത് നമ്മൾ ഇനി വിശദീകരിക്കും.